കാരണത്വനിശാദിഷു യഥാ വിവദിഷ്ടോക്തേഹി ആകാശാദി സൃഷ്ടിയുള്ള സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്ത് ശ്രുതി പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും കാരണത്തെക്കുറിച്ച് പറയുന്നിടത്ത് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട് യഥാ വ്യപതിഷ്ഠ ഉത്തേഹി ഒരു നിമിഷത്തിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ബാക്കിയെല്ലാ സ്ഥലത്തും പറയുന്നത്. ഇവിടെ ചോദിച്ചത് എന്തുകൊണ്ട് സൃഷ്ടിയെ സംബന്ധിച്ച് ശ്രുതി പല രീതിയിൽ പറയുന്നു. ഇവിടുത്തെ ആകാശത്തിൽ നിന്ന് വരുന്നു, ഇവിടുത്തെ തേജസ്സിൽ നിന്ന് സൃഷ്ടി. സ്മാനം പറയുന്നത് അതവിടെ ഇരിക്കട്ടെ, സ്രഷ്ടാവിനെ കുറിച്ച് പറയുന്നിടത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചോദ്യത്തിന് നേരിട്ടല്ല മറുപടി പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള ഇനി പറയും. ചോദിച്ചാൽ സാധാരണ രീതി അനുസരിച്ച് ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്. ഇവിടെ ചോദ്യത്തെ അങ്ങ് അവഗണിച്ചിട്ട് ചോദിക്കാത്ത കാര്യമാണ് പറയുന്നത്. സൃഷ്ടാവിനെ കുറിച്ച് പറഞ്ഞു എന്തൊക്കെയാണ് അത് പറഞ്ഞു എന്നാണ്, അതായത് അവരെ പ്രയോജ്യമായിട്ടാണ് സൃഷ്ടി. പിന്നെ അങ്ങനെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ ആ സൃഷ്ടാവിനെ തന്നെ പ്രത്യേകാത്മാവായി പറഞ്ഞു. പിന്നെ സൃഷ്ടാവിന് സത്യജ്ഞാനം അനന്തം എന്ന് പറഞ്ഞു. അവിടെ ജ്ഞാനശബ്ദം പറഞ്ഞു. അപ്പൊ സൃഷ്ടി സങ്കല്പമാണ്. അപ്പൊ സൃഷ്ടിയുടെ പ്രത്യേക രൂപമായിരിക്കുന്നത് അതുകൊണ്ട് സൃഷ്ടാവാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വിശദീകരിച്ചത്. അടുത്ത് ബഹുസ്യാം പ്രജായേ ഇതി ചാത്മവിഷയേണ ബഹുഭവന അനുശംസനേന സൃജ്യമാനാം വികാരാണ സൃഷ്ടുരഭേദം അഭാഷത. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. അവിടെ സങ്കല്പിച്ചു ബഹുസ്യാം പ്രജായേയ താൻ തന്നെ പലതാകട്ടെ എന്നാ സങ്കല്പിച്ചത്. ഇപ്പൊ സൃഷ്ടി എന്ന് പറയുന്നത് നാനാത്വമാണ്. അവിടെ അഹം ശ്യാം എന്ന സങ്കല്പം ഞാൻ ആയിത്തീരട്ടെ. അതാണ് ആത്മവിഷയേന ബഹുവചന അനുശംസനേന ബഹുഭവന അനുശംസനേന തന്നെ സംബന്ധിച്ചാണ് പറഞ്ഞത്. താൻ പലതായിത്തീരട്ടെ. പലതെന്ന് പറഞ്ഞെന്താണ് ഈ പ്രപഞ്ചം? സങ്കല്പം അതാണ്. തന്റെ ബഹുഭവനം തൻ നാനാരൂപത്തിലായി തീരുക, അതാണ് ശ്രുതി പറയുന്നത്. അതുകൊണ്ടെന്ന് മനസ്സിലാക്കാം, സൃജ്യമാനാനാം വികാരാണ്. കാരണം അവിടെ ഈ സൃഷ്ടിയായി മാറുന്നതിന് ഇവിടെ പറയുന്നത് സൃഷ്ടാവല്ല, വേറെ ആരുമില്ല. ആ സൃഷ്ടാവിനെയാണ് അഹം എന്നവിടെ നിർദ്ദേശിച്ചത്. സൃഷ്ടിക്കപ്പെടുന്നതോ വികാരങ്ങൾ, കാര്യങ്ങൾ, നാനാതരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഈ സൃഷ്ടി സംഭവിക്കുന്നു. ഇവിടെ സൃഷ്ടിക്ക് താൻ മാത്രമേ ഉള്ളൂ, തനിക്ക് ശേഷമാണ് കാര്യങ്ങളെല്ലാം വന്നു. അപ്പോൾ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം, അതാണ് സൃഷ്ടിരഭേദം. സൃഷ്ടി സൃഷ്ടാവിനോട് അഭിന്നമായിരിക്കുന്നു. അഭിന്നമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി സൃഷ്ടാവ് തന്നെ, അതാണ് അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം. അതാണ് അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സൃഷ്ടി സൃഷ്ടാവിൽ നിന്നും വേറെയല്ല, അത് തന്നെയാണ്. അല്ല, തിരിച്ചും പറയാം, എന്താണ് സൃഷ്ടാവിനോട് അഭിന്നമായിരിക്കുന്നു സൃഷ്ടി. ഇവരെ സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടി. ഇവിടെ രണ്ടായിട്ട് വേർതിരിക്കാൻ കഴിയത്തില്ല. ഇത് ജഗത്ത്, സൃഷ്ടി, ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് അങ്ങനെ വേർതിരിക്കാൻ ഇല്ല. ഇങ്ങനെ വേർതിരിക്കുന്നതിനാണ് ദ്വൈതം എന്ന് പറയുന്നത്. അപ്പൊ അദ്വൈതത്തിൽ അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല. അപ്പൊ സൃഷ്ടി സൃഷ്ടാവ് രണ്ടും ഒന്നെന്ന് പറഞ്ഞു മതിയാവും. അത് ഏകമാണ്, അദ്വൈതമാണ്. ഇതാണ് അദ്വൈത സിദ്ധാന്തം. ഒരു തരത്തിലും സൃഷ്ടിയെ സൃഷ്ടാവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? സൃഷ്ടി എന്ന് പറയുന്നത് സൃഷ്ടാവിൽ നിന്നും അന്യമായ ഭിന്നമായ ഒരു വസ്തുവാണെങ്കിൽ അത് വേർതിരിക്കാം. ഇത് അന്യമാകുന്നില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് എന്താണ്? അത് സങ്കല്പമാണ്. സൃഷ്ടാവിനെ സങ്കല്പിച്ചു, ഇങ്ങനെയെല്ലാം നാനാരൂപത്തിലായിത്തീർന്നു. അതിന് വേറെ അവരെ പ്രയോജനമില്ല, അതിന് വേറെ എന്തെങ്കിലും ഒരു നിമിത്തവുമില്ല. സൃഷ്ടിക്കാനായിട്ട് എന്തിനെങ്കിലും ഒന്നിനെ ആശ്രയിക്കുക, അതുമില്ല. ഏതെങ്കിലും ഒരു വസ്തുവിനെ ആശ്രയിച്ചിട്ട് സൃഷ്ടിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് സൃഷ്ടാവിൽ നിന്നും അന്യമായ രണ്ടാമതൊരു വസ്തുവാണ്. അതിനെ ആശ്രയിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആശ്രയിക്കാനും ഒന്നുമില്ല. ഒരു സമാധാനമായി പറയാൻ പറ്റും, ആ സൃഷ്ടാവ് തന്നെ പലതായി മാറിയതാണ് സൃഷ്ടി. അതുകൊണ്ടിവിടെ പറയുന്നു സൃഷ്ടുഹു അഭേദം ഉപാഷത. ശ്രുതി അതാണ് പറഞ്ഞത്, അത് അദ്വൈതമാണ്. അപ്പോ സൃഷ്ടി മിഥ്യയാണെന്ന് പറയുന്നതോ? ഈ ഒരു തത്വത്തെ അദ്വൈതി സ്വീകരിക്കുകയാണെങ്കിൽ സൃഷ്ടി സൃഷ്ടാവിൽ നിന്നും വേറെയല്ല, സൃഷ്ടി സൃഷ്ടാവ് തന്നെയാണ്. അപ്പോൾ സൃഷ്ടി മിഥ്യ എന്നും പറയുന്നുണ്ട്. അത് അതിൻ്റെ അർത്ഥം ഇത് തന്നെ, ഏത് ഭാഷയിൽ പറഞ്ഞാലും ശരി, മിഥ്യ എന്നെന്തുകൊണ്ട് പറയുന്നു? സൃഷ്ടി വേറെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ മിഥ്യ എന്ന് പറഞ്ഞാൽ എന്തർത്ഥമായി? സൃഷ്ടാവിൽ നിന്നും വേറെ ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. അതിൽ പകരം മിഥ്യ എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നു. സ്വപ്ന ദൃഷ്ടാവിൽ നിന്നും വേറിട്ട് സ്വപ്നമില്ല. അതാണ് ഉറങ്ങുന്നതിന് ശേഷമുള്ള അനുഭവം. അവിടെ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയും. അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വപ്ന ദ്രഷ്ടാവായ എന്നിൽ നിന്നും വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ആ സ്വപ്നം മിഥ്യ. രണ്ടിൻ്റെയും താല്പര്യം ഒന്ന്. മുമ്പ് നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്വൈതത്തിൽ മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാർത്ഥം ഒന്നും. എങ്ങനെ മിഥ്യ എന്ന് പറഞ്ഞാൽ ആ സ്വപ്നദൃഷ്ടാവിൽ നിന്ന് അന്യമായി ഒന്നുമില്ലെന്നാണ്. അന്യമായി ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? സ്വപ്നദൃഷ്ടാവ് തന്നെ. ആ സ്വപ്നദൃഷ്ടാവ് എന്താണ്? പരമാർത്ഥമാണ്. അല്ലാതെ നമ്മൾ സഹന ദൃഷ്ടാന്തത്തിൽ പറയും പോലെ ആ രജ്ജുവിലെ സർപ്പം, അവിടെ രജ്ജു എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് സത്യമാണ്. രജ്ജുവിൽ നിന്ന് വേറിട്ടൊന്ന് ഒരു സർപ്പം, അത് അസത്യമാണ്. അങ്ങനെ ഇവിടെ രണ്ട് പദാർത്ഥങ്ങളെ അംഗീകരിച്ചിട്ട് ഒന്നിന് സത്യമൊന്നും മറ്റൊന്നിന് അസത്യമൊന്നും പറയുകയല്ല. അദ്ദേഹത്തെ അങ്ങനെ പറയാൻ കഴിയത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ നിന്നും അന്യമായി അസത്യമായ മിഥ്യയായ മറ്റൊരു വസ്തുണ്ടെന്ന് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ പറയുന്നില്ല, ഒന്നേ ഉള്ളൂ. അതാണ് സത്യമായി സ്ഥിതി ചെയ്യുന്നത്. അതേ വസ്തു തന്നെ മിഥ്യയായി പ്രതീതമാകുന്നു. ദൃഷ്ടാന്തത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. രജ്ജു തന്നെ അവിടെ വാസ്തവം, പക്ഷെ അത് തന്നെ സർപ്പമായി പ്രതീതമാകുന്നു. അപ്പൊ അന്യം ഇല്ല, മിഥ്യയില്ല, സത്യമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കുകയാണ് മായാവാദം, മിഥ്യാവാദം എന്നെല്ലാം പറഞ്ഞ് മറ്റെന്തോണം ധരിച്ചിട്ട് പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത് സങ്കല്പമാണെന്ന് പറഞ്ഞു. ചിലടത്ത് പറയും സൃഷ്ടി എന്ന് പറയുന്നത് മായ കൊണ്ടാണോ? ചിലടത്ത് പറയല്ല. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ജീവന്റെ അവിദ്യ കൊണ്ടാണോ? അപ്പോൾ മായ അവിദ്യ ഇത് രണ്ടും ഒന്നാണോ? അതെ, രണ്ടാണോ? ഇതെവിടെയിരിക്കുന്നു? ഇത്തരത്തിലെല്ലാം കാട് കയറി ചിന്ത പോകുന്നു. ഇവിടെ പറയുന്ന എന്താണ്? സൃഷ്ടിരഭേദം എന്നുള്ള ആ തത്വത്തെ മനസ്സിലാക്കുന്നു. അവിടെയെല്ലാം പറയുന്ന എന്താണോ മായ എന്ന് പറഞ്ഞാലും അവിദ്യ എന്ന് പറഞ്ഞാലും എന്ത് ശബ്ദം കൊണ്ട് പറഞ്ഞാലും അതൊന്നും തന്നെ ആ സൃഷ്ടാവിൽ നിന്ന് അന്യമായ ഒന്നല്ല. പിന്നെ സൃഷ്ടി എന്ന് പറയുന്നത് പോലും സൃഷ്ടാവിനോട് അഭിന്നമാണെങ്കിൽ ആ സൃഷ്ടിക്ക് കാരണമായി പറയുന്ന എന്തായാലും ശരി, അതല്ല ആ സൃഷ്ടാവ് തന്നെ. അത് സ്വന്തം അനുഭവത്തിൽ മനസ്സിലാകും. തന്റെ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സ്വപ്നത്തിലാണ് സൃഷ്ടി സംഭവിക്കുന്നത്. പക്ഷെ അതിപ്പോ തനി തന്റെ കയ്യിലില്ലല്ലോ, നഷ്ടപ്പെട്ടുപോയി. പിന്നെ തന്റെ കയ്യിലുള്ളത് ജാഗ്രത. ജാഗ്രതയിലെ ഈ സൃഷ്ടി എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നു? ഈ സൃഷ്ടിയെല്ലാം പ്രകടമായത് എവിടെ? സുഷുപ്തിയിൽ നിന്നാണ്. അപ്പൊ അവിടെ എന്താ സൃഷ്ടിക്ക് കാരണമായി ഉണ്ടായിരുന്നത്? സുഷുപ്തനായി താൻ മാത്രം, വേറൊന്നുമില്ല. അപ്പോൾ സുഷുപ്തനായിരിക്കുന്ന തന്നെ നിന്നാണ് ഈ ജാഗ്രത സൃഷ്ടിയെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതാണ് ബഹുസ്യാം എന്ന് പറയുന്നത്. താൻ പലതാകട്ടെ, ഇതുപോലെ ഇവിടെ താൻ ജാഗ്രതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പലതാകട്ടെ എന്നൊന്നും ചിന്തിച്ചിട്ടല്ല വരുന്നു. പക്ഷേ ജാഗ്രത അനുഭവത്തിൽ താൻ പലതായി തന്നെ ഇരിക്കുന്നു. താൻ സ്വയം തന്റെ സങ്കല്പം കൊണ്ട് പലതായിരിക്കുന്നു. അവിടെയാണ് ശ്രുതി പറയുന്നത് അങ്ങനെ പലതായിരിക്കുന്നത് താൻ തന്നെയാണ്. അതിനു മുമ്പ് പലതല്ല, കേവലമായ താൻ മാത്രം. അതുകൊണ്ട് ഇവിടെ പലതായിരുന്നാലും ആ കേവലമായ താൻ മാത്രമാണോ? പുനഃസൃഷ്ടിയും സ്രഷ്ടാവും തമ്മിൽ അഭേദം എന്ന് പറയുന്ന അതാണ്. തഥാ ഇതം സർവം അസൃജത ഇതിദം കിഞ്ച ഇതി സമസ്ത ജഗത്സൃഷ്ടി നിർദ്ദേശേന പ്രാക് സൃഷ്ടിയിൽ അദ്വിതീയം സ്രഷ്ടാരം ആചഷ്ട. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൃഷ്ടി സൃഷ്ടാവിൽ നിന്ന് അന്യമല്ല എന്ന് മനസ്സിലാക്കിയാൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ഈ സൃഷ്ടിക്ക് മുമ്പ് അദ്വിതീയമായിരുന്നു, രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല. അതും ദൃഷ്ടാന്തത്തിൽ മനസ്സിലാക്കണം. തന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ജാഗ്രതാണ്. ഈ ജാഗ്രതത്തിന് മുമ്പ് തന്റെ അവസ്ഥ എന്ന് പറയുന്നതിനാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അവിടെ അദ്വിതീയമായിരുന്നു. പ്രാക് സൃഷ്ടേ ചോദിക്കുക, അത് സൃഷ്ടിക്കുള്ള കാരണം വേണ്ടേ? വേണം. അപ്പൊ അത് വേറിട്ട് വേണ്ടേ? സൃഷ്ടിക്ക് മുമ്പ് സൃഷ്ടിക്കുള്ള കാരണമുണ്ട്. അതെന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. സൃഷ്ടിയെക്കുറിച്ചല്ല ചർച്ച ചെയ്തു. അതുപോലെ ശ്രുതിക്ക് അങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യാതൊരു താല്പര്യമില്ല. പിന്നെ സ്രഷ്ടാവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ സൃഷ്ടിക്ക് മുമ്പ് സൃഷ്ടിക്കുള്ള കാരണം വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം, ഉണ്ടായിരുന്നു. എന്താണത്? അത് സൃഷ്ടാവ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. മറ്റൊരു കാരണമില്ല. അതുകൊണ്ട് ഈ സൃഷ്ടിക്ക് മുമ്പ് മായ അവിദ്യ എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും വേറെ സൃഷ്ടാവിൽ നിന്ന് അന്യമായ ഒരു കാരണത്തെ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. സൃഷ്ടിക്ക് സൃഷ്ടാവ് സ്വയം തന്നെ പര്യാപ്തനാണ്, മറ്റൊന്നിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ അവരെ പ്രയോജ്യനായി ചൈതന്യ സ്വരൂപനാണ്. അതുകൊണ്ടത് സൃഷ്ടി സംഭവിക്കുന്നു. പക്ഷെ സാമാന്യ യുക്തി, ലൗകികമായ യുക്തി അനുസരിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വേണമെങ്കിൽ ഒരു കാരണം വേണോ? അതാണ് ലോകത്ത് കാണുന്നത്. അപ്പോൾ ഒരു കാര്യകാരണ ബന്ധം സൃഷ്ടി കാണുന്നുണ്ട്. മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കുന്നു, അങ്ങനെ. അതുകൊണ്ട് ഈ സൃഷ്ടിക്ക് ഒരു കാരണം വേണം. അങ്ങനെ ഒരു കാരണം വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ സ്വീകരിക്കുക. അവിടെ അജ്ഞാനമെന്നോ മായയെന്നോ ഏതെങ്കിലും പേര് പറഞ്ഞ് സ്വീകരിച്ചുകൊള്ളു. സൃഷ്ടിക്ക് മുമ്പുണ്ട്, ഈ ജാഗ്രതത്തിന് മുമ്പും ഉണ്ട്, സ്വീകരിക്കാം, ഒരു ദോഷമില്ല. ഈ ജാഗ്രതത്തിന് മുമ്പ് ജാഗ്രത സൃഷ്ടിയാണ്, ജാഗ്രതത്തിന് മുമ്പ് സുഷുപ്തിയാണ്. ആ സുഷുപ്തിയിൽ സൃഷ്ടിക്ക് കാരണമായ അജ്ഞാനം ഉണ്ടായിരുന്നു. അങ്ങനെ പറയുന്നതുകൊണ്ട് ഒരു ദോഷമില്ല. പക്ഷെ അവിടെ തിരിച്ചറിയേണ്ട കാര്യം എന്താണോ, സൃഷ്ടിക്കുന്ന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ സാധനം അതെന്താണ്? അത് സൃഷ്ടാവ് തന്നെയാണ്. അതാണ് മുഖ്യം. അതിന് ഏത് പേരിട്ട് വിളിക്കുന്നു എന്നുള്ളതല്ല, അതെന്ത് വസ്തു എന്നുള്ളതാണ്. അത് ചിലർ ചോദിക്കും, ഈ മായ എന്ന് പറയുന്നു, അവിദ്യ എന്ന് പറയുന്നു, ഇത് രണ്ടും ഒന്നാണോ? അത് രണ്ടാണ്. അവിടെ അങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കും, മായ അവിദ്യ എന്ന് പറയുന്നത് ഒന്നാണോ രണ്ടാണോ? അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുന്നതിന്റെ എന്താണ്? ഈ മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്ന എന്താ അത് സാധനം? പിന്നല്ലേ അത് ഒന്നോ രണ്ടോ എന്നറിയേണ്ടത്. അശ്വം എന്നും ഗജം എന്നും പറഞ്ഞാൽ ഒന്നാണോ രണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയണ്ടേ? എന്താണ് അശ്വം, എന്താണ് ഗജം എന്നാദ്യം അറിയും, എന്നാലേ അത് ഒന്നാണോ രണ്ടാണോ എന്ന് പറയാൻ പറ്റും. അപ്പോ മായയും അവിദ്യയും രണ്ടാണോ ഒന്നാണോ എന്ന് അറിയേണ്ടവൻ ആദ്യം അറിയേണ്ടത് എന്താണ് മായ, എന്താണ് അവിദ്യ, പിന്നെ തീരുമാനിക്കുക അത് ഒന്നാണോ രണ്ടാണോ. പറയുന്നു മായ വിദ്യ എന്ന് പറയുന്നത് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഒന്നാണ്. ശരി, സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഒന്ന് അതെന്താണ്? പറയുന്നത് സൃഷ്ടിക്ക് കാരണമായിരിക്കണമെങ്കിൽ അത് സൃഷ്ടാവായിരിക്കും. ജനകൻ ജനിപ്പിച്ചവൻ എന്താ പറയുന്നത്? പിതാവ്. അതുപോലെ സൃഷ്ടിക്ക് കാരണമാണെങ്കിൽ അതിനെ സൃഷ്ടാവെന്ന് പറയും. അപ്പോ നിങ്ങൾ മായയെന്നോ അവിദ്യയെന്നോ എല്ലാം വിളിക്കുന്നത് സൃഷ്ടാവിനെയാണോ, സൃഷ്ടിച്ചവനെയാണോ? അതാണ് കൂടിയും പറയുന്നത്. അസൃഷ്ടാണ്. ഈ സൃഷ്ടിക്കുന്ന മുമ്പ് സൃഷ്ടാവുണ്ടായിരുന്നു, അതിനേത് പേരിട്ടും പറയാം. അതുപോലെ ഈ ജാഗ്രതത്തിന് മുമ്പ് സൃഷ്ടാവുണ്ടായിരുന്നു, അതിനെന്ത് പേരിട്ടും വിളിക്കും? മായയെന്നോ അവിദ്യയെന്നോ സംസ്കാരമെന്നോ എന്ത് പേരിട്ടും വിളിക്കാം. പക്ഷെ അതാണ് സൃഷ്ടാവ്. അതിന്റെ സങ്കല്പമാണ് സൃഷ്ടി. അപ്പൊ അത് ചേതനനാണ്. അതുകൊണ്ടാണ് അതിനെ സത്യം, ജ്ഞാനം, അനന്തം എന്ന് പറഞ്ഞത്. സത്യമാണ്, അത് അനന്തമാണ്. അപ്പോൾ സൃഷ്ടാവ് കുറിച്ചുള്ള സങ്കല്പമെല്ലാം വ്യക്തമാകുന്നു. അപ്പം നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും ശരി, സംസ്കാരമെന്നോ അവിദ്യയെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അവിടെ ആ സൃഷ്ടാവിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. അത് ചൈതന്യസ്വരൂപനായിരിക്കുന്ന ആ സൃഷ്ടാവാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ അദ്വൈതം എന്ന് പറയുന്നതിനെ ബോധിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് പറയുന്നത് പ്രാക് സൃഷ്ടേ, സൃഷ്ടിക്കുന്ന മുമ്പ്. സൃഷ്ടിക്കുന്ന മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് എവിടെയെല്ലാം ശ്രുതി പറയുന്നുണ്ടോ അവിടെയെല്ലാം അദ്വിതീയം സൃഷ്ടാരം ആജഷ്ട, അവിടെയെല്ലാം അദ്വിതീയമായിരിക്കുന്ന, അപ്പുറത്തെയും ശ്രദ്ധിക്കുന്ന അദ്വിതീയം എന്നുള്ള പദം അദ്വിതീയമായിരിക്കുന്ന സൃഷ്ടാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടിക്കുന്ന മുമ്പെന്ന് പറയും, ഈ പ്രപഞ്ച സൃഷ്ടിക്കുന്ന മുമ്പായാലും ശരി, ഈ ജാഗ്രതത്തിന് മുമ്പായാലും ശരി, എല്ലാം ഇതാണ് സൃഷ്ടി. ഒന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതത്തിന് പറയും സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും കണ്ടിട്ട് അതിനു മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് പറയും. രണ്ടായാലും ശരി, സൃഷ്ടിക്കുന്ന മുമ്പ് എന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടാവിനെ ഗ്രഹിക്കും. സൃഷ്ടാവിൽ നിന്ന് അന്യമായിട്ട് അവിടെ ഒന്നുമില്ല. അപ്പൊ പിന്നെ മായ, അവിദ്യ എന്നെല്ലാം എന്തിനെയാണ് വിളിക്കുന്നത്? സൃഷ്ടാവിനെ തന്നെ. അപ്പൊ പിന്നെ അത് രണ്ടാണോ ഒന്നാണോ എന്ന് വെച്ചാൽ എന്താ സമാധാനം? സൃഷ്ടാവ് തന്നെ സൃഷ്ടാവേകമാണ്, അദ്വൈതനാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറഞ്ഞു അദ്വിതീയം സൃഷ്ടാരം, അദ്വിതീയമായിരിക്കുന്ന സൃഷ്ടാവ് തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ സൃഷ്ടിയെല്ലാം സൃഷ്ടാവിനോട് അഭിന്നമാണെന്ന് പറയുന്നത് ഈ യുക്തിയും അനുഭവവും വെച്ചാണ്. അപ്പൊ സൃഷ്ടിക്കുന്ന മുമ്പ് രണ്ടാമതൊന്നിരിക്കാൻ വഴിയില്ല, സൃഷ്ടാവ് മാത്രമാണ്. പ്രാക് സൃഷ്ടേ അദ്വിതീയം സൃഷ്ടാരം ആചഷ്ട, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അദ്വൈതത്തെ സംബന്ധിച്ച്. യഥാ ഇതം സർവം അസൃജത, യഥിതം കിഞ്ച, ഇവിടെ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അറിയുന്നുണ്ടോ, സർവത്തെയും സൃഷ്ടിച്ചു. യഥിതം കിഞ്ച അസൃജത, എന്തൊക്കെയുണ്ടോ സർവത്തെയും സൃഷ്ടിച്ചു. ഇതി സമസ്ത ജഗത് സൃഷ്ടി നിർദ്ദേശേന, അങ്ങനെ സമസ്ത ജഗത്തിന്റെയും സൃഷ്ടിയെ നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ സമസ്ത ജഗത്ത് എന്ന് പറയുമ്പോൾ നാനാത്വത്തോടുകൂടിയിരിക്കുന്ന ഈ നാനാ ജഗത്ത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരുവന്റെ ഉള്ളിൽ ഭേദബുദ്ധി വരുന്നു. നാനാ രൂപം എന്ന് പറയുമ്പോൾ ഭിന്നങ്ങളാണ്, ഉള്ളിൽ ഭേദബുദ്ധി വരുന്നു. ഇത് സമസ്ത ജഗത് സൃഷ്ടി നിർദ്ദേശിക്കുന്ന, പക്ഷെ അങ്ങനെ നാനാജഗത്തിനെ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും പ്രാക് സൃഷ്ടേ, സൃഷ്ടിക്കുന്ന മുമ്പ് ഈ നാനാത്വമില്ല. അദ്വിതീയം സൃഷ്ടാരം ആചഷ്ട, അദ്വിതീയമായ സൃഷ്ടാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അദ്വൈതം. തദത്ര ലക്ഷണം ബ്രഹ്മ കർണത്വേന വിജ്ഞാതം, തൽലക്ഷണം ഏവ അന്യത്ര വിജ്ഞായതേ. അത് എങ്ങനെയാണോ തൈത്തിരിയത്തിൽ എല്ലക്ഷണം ബ്രഹ്മ, ഏതൊരു സ്വരൂപത്തോടുകൂടിയ ആ ബ്രഹ്മത്തെയാണോ കാരണമായി പറഞ്ഞത്, സത്യജ്ഞാനാനന്ദ സ്വരൂപത്തോടുകൂടിയിരിക്കുന്ന ബ്രഹ്മത്തെയാണോ ഇതിനെല്ലാം കാരണമായി പറഞ്ഞത്. തല്ലക്ഷണമേവ, അതേ സ്വരൂപത്തോടുകൂടിയ. ഇവിടെ മുഖ്യം വസ്തുസ്വരൂപത്തെ അറിയുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് മനസ്സിലൊരു വികല്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ ചോദിക്കേണ്ടത് ഏത് വസ്തുവിനെ കുറിച്ചാണ് നിന്റെ മനസ്സിൽ വികല്പമുണ്ടായത്. ഇവിടെ ഒന്ന് പ്രപഞ്ചത്തെക്കുറിച്ചുണ്ടാകാം, അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ചുണ്ടാകാം. ബ്രഹ്മം ഒന്നാണോ പലതാണോ, ഈ സൃഷ്ടി സത്യമാണോ അസത്യമാണോ, ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് വികല്പം മനസ്സിലുണ്ടായാൽ ആദ്യം അന്വേഷിക്കേണ്ടത് എന്താണ്? എന്താണ് ആ വസ്തുവിന്റെ സ്വരൂപം? അത് ബ്രഹ്മത്തെ സംബന്ധിച്ചാലും ശരി, ജഗത്തിനെ സംബന്ധിച്ചാലും ശരി. അപ്പൊ ഇവിടെ ശ്രുതി ചർച്ച ചെയ്യുന്ന എന്താണ്? എല്ലക്ഷണം ബ്രഹ്മ, ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ. അതിന്റെ സ്വരൂപം എന്താണ്? സർവകാരണമായിരിക്കുന്നു. തല്ലക്ഷണമേവ, ആ സ്വരൂപം തന്നെയാണ് ശ്രുതിയിൽ വേറൊരു ഭാഗത്തും വിജ്ഞായത്തെ അന്യത്രാപി വിജ്ഞായത്തെ, മറ്റൊരു ഭാഗത്തും അത് തന്നെയാണ് അറിയപ്പെടുന്നത്. എങ്ങനെ? സദൈവ സൂമി ഇതമഗ്ര ആസീദേകമേവ അദ്വിതീയം. അവിടെ വളരെ സ്പഷ്ടമായി പറയുന്നു. അല്ലയോ പുത്ര ഛാന്തോഗ്യത്തിൽ ഇതം അഗ്രേ ആസീത്, ഈ അനുഭവിക്കുന്നതെല്ലാം പ്രപഞ്ചം എന്ന രീതിയിൽ അനുഭവിക്കുന്നതെല്ലാം അഗ്രേ മുമ്പ്, ഇതിങ്ങനെ അനുഭവപ്പെടുന്നതിന് മുമ്പ്, ഏകമേവ അദ്വിതീയം, ഏകവും ഏകമായ അദ്വിതീയമായ പരമാർത്ഥ സത്യം മാത്രമായിരുന്നു. സത്മൂല സൗമ്യത ഇമാഹ, എല്ലാം സത്മൂലമാണ്. ഇവിടെ ശാന്തോഗീതത്തിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ചർച്ച ചെയ്ത സുഷുപ്തിയെ കുറിച്ചാണ്. കാരണം സുഷുപ്തിയിലൂടെ ഇത് വിശദീകരിക്കാൻ പറ്റും. അതുകൊണ്ട് സുഷുപ്തിയെ കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷമാണ് അടുത്ത് പറയുന്നത് ഏകമേവ അദ്വിതീയം. അത് നമ്മളവിടെ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഏകവും അദ്വിതീയവുമായ തത്വം മാത്രം. ഇപ്പോ ഈ ജാഗ്രതത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത് അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. കാരണം ഈ ജാഗ്രതത്തിൽ പോലും ഇവിടെ ഈ സൃഷ്ടി പോലും എന്താണ്? ഏകവും അദ്വിതീയവുമായ തത്വമാണെങ്കിൽ ഈ സൃഷ്ടി അനുഭവപ്പെടാതിരിക്കുന്ന ആ സുഷുപ്തിയിൽ ഏകവും അദ്വിതീയവുമായ തത്വമാണെന്ന് മനസ്സിലാക്കുന്നതിന് എന്താ പ്രയാസം? അല്ലാതെ അവിടെ ഏകവും അദ്വിതീയം, ഇവിടെ അങ്ങനെ അല്ലെന്നല്ല പറയുന്നു. സൃഷ്ടിക്ക് മുമ്പായാലും ശരി, ജാഗ്രതത്തിന് മുമ്പായാലും ശരി, ഏകവും അദ്വിതീയവുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അങ്ങനെ തന്നെ ഏകവും അദ്വിതീയവുമാണ്. അജ്ഞാനത്തെ കുറിച്ച് ചോദിക്കുന്നു, മായയെക്കുറിച്ച് ചോദിക്കുന്നു, എല്ലാം എന്താണ്? സൃഷ്ടിക്ക് മുമ്പുള്ള അജ്ഞാനം, സൃഷ്ടിക്ക് മുമ്പുള്ള മായ, അതിനെ കുറിച്ചാണ്. ഇവിടെ എന്ത് പറയുന്നു? അതെല്ലാം സൃഷ്ടാവ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ബോധമില്ലായ്മയും താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാനാരൂപത്തിലുള്ള ഈ പ്രപഞ്ചവും എല്ലാം സൃഷ്ടാവ് തന്നെയാണ്. വ്യക്തിയിലും അനുഭവത്തിലും അങ്ങനെ വരത്തുള്ളൂ. സദൈവ സോമേദം അഗ്രേ മുമ്പ് ഏകമേവ അദ്വിതീയം ആസീത് തദൈക്ഷത, അത് തന്നെ പറയുന്നു. തൈത്തിരിയത്തിൽ പറഞ്ഞ അതേ കാര്യം ചാന്തോക്യത്തിൽ പറയുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തൈത്തിരിയത്തിൽ എങ്ങനെയാ പറഞ്ഞത്? അകാമയത ബഹുസ്യാം പ്രജായേയ കാമിച്ചു. ചാന്തോക്യത്തിൽ എന്താ പറയുന്നത്? തദൈക്ഷത, അത് സങ്കല്പിച്ചു, അത് ദർശിച്ചു, ഈക്ഷദർശനെ, അതിന്റെ ആ ദർശനമാണ് ഈ സൃഷ്ടി മുഴുവൻ. അതായത് ചൈതന്യം, കേവലമായ ആ ചൈതന്യത്തിൽ ഉണർന്ന പ്രഥമ വൃത്തി ജ്ഞാനം, അതാണ് ഇതെല്ലാം. അതിനകത്ത് ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന സൃഷ്ടി, സ്ഥിതി, സംഹാരമില്ല. സ്വയം തന്നെ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന, ചൈതന്യസ്വരൂപമായിരിക്കുന്ന ആ ചൈതന്യത്തിൽ, സത്തിൽ ഒരു വൃത്തി ഉദയം ചെയ്തു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിവൃത്തിയല്ല, ജ്ഞാനം അവിടെ പ്രകാശിച്ചു. ആ ജ്ഞാനപ്രകാശമാണ് ഈ കാണുന്ന സൃഷ്ടിയല്ല. അതുകൊണ്ടാണ് അകാമയത എന്നൊരിടത്ത് പറഞ്ഞു, വേറെടുത്ത് പറഞ്ഞു ഐക്ഷത. അപ്പൊ സൃഷ്ടി തുടങ്ങിക്കഴിഞ്ഞു, പിന്നെ സൃഷ്ടി ആരംഭിച്ചു കഴിഞ്ഞു, പിന്നെ രണ്ടാമതൊരു സങ്കല്പത്തിന്റെ ആവശ്യമില്ല. സൃഷ്ടി ഇല്ലെങ്കിലേ സങ്കല്പത്തിന്റെ ആവശ്യമുള്ളൂ, എന്തിനും സൃഷ്ടിക്ക് വേണ്ടി. എപ്പോഴാണോ ആ സങ്കല്പം ഉണർന്നത് അത് തന്നെ സൃഷ്ടി. അതിൽ കാലവും ദേശവും എല്ലാം വന്നു. അപ്പൊ നാനാ ദേശങ്ങൾ വന്ന്, നാനാ കാലങ്ങൾ വന്ന്, ഭൂതം വർത്തമാനം ഭാവി എല്ലാം. ഇതെല്ലാം എന്താണ്? ഒരു സൃഷ്ടാവിൽ വന്ന ഒരു സങ്കല്പമാണ്. അത് നമ്മൾ മുമ്പ് പിമ്പ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം കാല സങ്കല്പങ്ങളെല്ലാം ഈ സങ്കല്പത്തിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. എന്നാലും പറയുന്നത് സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറയും. സൃഷ്ടിക്ക് മുമ്പ് കാലമില്ല, തെളിവാണ്. സുഷുപ്തിയിൽ കാലമില്ല, അവിടെ ദേശമില്ല. ഞാനിതാ ഇന്ന സ്ഥലത്ത് കിടന്നുറങ്ങുന്നു, അങ്ങനെയില്ല. ഇത്രയും സമയം ഞാൻ ഉണർവിലായിരുന്നു, ഇതാ ഇപ്പോൾ ഉറക്കത്തിലേക്ക് പോയിരിക്കുന്നു. കാലസങ്കല്പമില്ല. ഇനി ഇതെല്ലാം എവിടെ സംഭവിക്കുന്നു? ആ പ്രാഗ് അവസ്ഥയിൽ ഒരു ജ്ഞാനസങ്കല്പം ഉണരുന്നു, അവിടെയെല്ലാം സംഭവിക്കുന്നു. അനേക കൽപ്പങ്ങളും ആ കൽപ്പങ്ങളുടെ സൃഷ്ടികളും പ്രളയങ്ങളും അവാന്തര പ്രളയവും മഹാപ്രളയവും എല്ലാം അവിടെ സംഭവിക്കുന്നു. അല്ല, ആ ഒരു സങ്കല്പത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. തദൈക്ഷത ബഹുസ്യാം പ്രജായേതി, ആ സങ്കല്പത്തിലാണ് ഇത് വരുന്നത്. അതാണ് ജീവന് സംഭവിക്കുന്നത്. അവിടെ ജീവൻ ഈശ്വരൻ എന്നുള്ള ഭേദമില്ല. സൃഷ്ടിയിൽ നിന്ന് തന്റെ ഉള്ളിൽ ഒരു സങ്കല്പം വരുന്നു. ആ സങ്കല്പം, ആ ഏകമായ സങ്കല്പം തന്നെയാണ് ഈ ജാഗ്രത മുഴുവനായി നിൽക്കുന്നത്. ജാഗ്രത എന്ന് പറയുന്ന ആ സങ്കല്പം, ആ സങ്കല്പം അസ്തമിക്കുമ്പോൾ ജാഗ്രത. അത് നമ്മൾ പറയും ജാഗ്രത വൃത്തി എന്ന് പറയും. അത് ഏക വൃത്തിയാണ് ജാഗ്രത വൃത്തി. എന്തുകൊണ്ട്? താൻ ആ ജാഗ്രത വൃത്തിയെ വിട്ടിട്ട് സുഷുപ്തിയിലേക്ക് വീണ്ടും പോകും. വീണ്ടും ജാഗ്രതയിലേക്ക് വന്ന് ആ ജാഗ്രത വൃത്തിയെ സ്വീകരിക്കുന്നു, ജാഗ്രത ബോധത്തെ. ഇത് ഏകമാണ്, പലതല്ല. പറയുന്നത് ഏകമെന്ന് പറയുന്നതിന് കാരണമുണ്ട്, അടുത്ത് വിശദീകരിക്കുന്നു. സദൈവ സ്വമീതമഗ്ര ആസീത് ആണ് തദത്ര എല്ലക്ഷണം ബ്രഹ്മ കാരണത്വേന വിജ്ഞാതം തല്ലക്ഷണമേവ അന്യത്ര വിജ്ഞായത് ഛാന്ദ്വകി തദൈവ സോമ ഇതം അഗ്ര ആസീത്. അവിടെ പറഞ്ഞു ഏകമേവ അദ്വിതീയം, ഏകമാണ്. ഏകമാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സങ്കല്പം ഏകമാണ്. നാനാ സങ്കല്പം എങ്ങനെ വരും? ഏകത്തിൽ നാനാത്വം വരത്തില്ല. ആ ഏകം തന്നെയാണ് സങ്കല്പമായിരിക്കുന്നത്. അത് ഏകമെന്ന് മാത്രമല്ല അദ്വിതീയം, അത് അദ്വിതീയമാണ്. അവിടെ ആ സങ്കല്പം വന്നതുകൊണ്ട് എന്താണ്, താൻ തന്റെ സങ്കല്പം എന്ന് രണ്ടുണ്ടായില്ല, രണ്ടുണ്ടാകുന്നില്ല. തദൈക്ഷത, അവിടെ ആ സങ്കല്പം വന്നു. ബഹുസ്യാം പ്രജായേതി, താൻ പലതാകട്ടെ എന്നുള്ള സങ്കല്പം വന്നു. തത്തേജോ അസൃജത, അങ്ങനെ തേജസ്, അവിടെ തേജസ് മുതലാണ് സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്. വേറെടുത്ത് ആകാശത്ത് മുതലാണ്. അത് ചന്ദ്രഭക്തി പറഞ്ഞു. അവിടെയും പറയുന്ന എന്താണ്? സൃഷ്ടിക്ക് മുമ്പുള്ള ഏകത്വവും സൃഷ്ടിക്ക് ശേഷമുള്ള ഏകത്വം. സൃഷ്ടിക്ക് മുമ്പ് എന്ത് പറയുന്നു? അതാണ് സൃഷ്ടിക്ക് ശേഷം. സൃഷ്ടിക്ക് മുമ്പ് പറയുന്നു മായ സൃഷ്ടിച്ചു എന്നാ പറയുന്നതാ ഈ ജാഗ്രതും ഈ സൃഷ്ടിയും മായാമയം തന്നെ. അല്ല, സൃഷ്ടിക്ക് മുമ്പ് ഏകമേവ അദ്വിതീയമാണെങ്കിൽ ദാ ഈ സൃഷ്ടിയും ഏകമേവ അദ്വിതീയം തന്നെ. അത് സൃഷ്ടാവിൽ ഒരു സങ്കല്പം ഉണ്ടായതുകൊണ്ട് അവിടെ ദ്വൈതം വരുന്നില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? സൃഷ്ടാവ് സ്വയം ചേതനാണ്, സങ്കല്പവും അതേ ചൈതന്യം തന്നെ. അപ്പോ അവിടെ എങ്ങനെ ദ്വൈതം വരും? അത് വരത്തില്ല. ഐതരേത്തി പറയുന്നു തഥാത്മാവാ ഇതം ഏക ഏവ അഗ്ര, അവിടെയും പറഞ്ഞു ഏക ഏവമായിരുന്നു, ഏകം മാത്രമായിരുന്നു. സുഹൃത്തിയെ കുറിച്ച് പറയുന്നതാണ് അത് ഏകം മാത്രമായത്, രണ്ടാമതൊന്നുമില്ല. ഏകം ഏവ അദ്വിതീയം, അല്ലെങ്കിൽ ഈ സൃഷ്ടിക്കുമ്പോഴുള്ള ഒരവസ്ഥ, അതിനെക്കുറിച്ച് പറയുന്നു. അഗ്രആസി നാന്യത് കിഞ്ചന മിഷത്, വേറൊന്നും തന്നെ അവിടെ ചലിച്ചില്ല. ആദ്യം എന്തോ അവിടെ ഒന്ന് ചലിച്ച്, ചലിച്ചതിന് ശേഷം ഈ സൃഷ്ടി ഉണ്ടായി എന്നല്ല. ചലനമെന്ന് പറയുന്നത് സൃഷ്ടി തന്നെയാണ്, അല്ല അതിന്റെ മുമ്പിൽ, സൃഷ്ടിക്ക് മുമ്പ് ഒരു കാരണത്തെ വയ്ക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് കഴിയില്ല? കാരണം സൃഷ്ടി ആ സൃഷ്ടാവിൽ നിന്ന് വേറെ അല്ല, ആ സൃഷ്ടാവ് തന്നെയാണ്. സൃഷ്ടാവിന് മുമ്പും ബിംബും അങ്ങനെയില്ല. വിശദ് ഒന്നും തന്നെ അവിടെ ചലിക്കാനുണ്ടായിരുന്നില്ല. രണ്ട് ഉണർവ് സംഭവിക്കത്തില്ല, ഉറക്കത്തിൽ ഉണരുക പിന്നെ ഉണർവ് വരിക, അതില്ല. ഉണർന്നു വെച്ചാൽ ഉണർവ് തന്നെ വരുന്ന, സൃഷ്ടിക്കുന്ന മുമ്പ് ഒന്നും ചലിച്ചില്ല, കേവല സൃഷ്ടാവ് മാത്രം. പിന്നെ സൃഷ്ടിയായാലോ അതേ വരാൻ വഴിയുള്ളൂ, രണ്ടാമതൊന്നും വരാൻ വഴിയില്ല. സൃഷ്ടിയിലും അതേ സൃഷ്ടാവ് തന്നെ. സ ഇക്ഷത ലോകാനുസൃജയി ഇരി, പിന്നെ എന്താ സൃഷ്ടി? അതിന്റെ സങ്കല്പം എങ്ങനെയുള്ള സങ്കല്പം? സൃഷ്ടി എന്നുള്ള സങ്കല്പം, ലോക സൃഷ്ടി എന്നുള്ള സങ്കല്പം തന്നെ ജാഗ്രതയിൽ സംഭവിക്കുന്നു. അത് തന്നെയാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെല്ലാം തന്റെ സൃഷ്ടിക്ക് വിഷയമാകുന്നു. ആ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? തന്റെ സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ ഇതെല്ലാം പ്രകാശിക്കുന്നു. അതേ തന്റെ സങ്കല്പത്തിൽ പ്രകാശിക്കുന്നതാണ് സൃഷ്ടി. അതുകൊണ്ട് പറയുന്നു അത് സഈക്ഷത, അവൻ സങ്കല്പിച്ചു ലോകാനുസൃജയി, ലോകത്തെ ഞാൻ സൃഷ്ടിക്കും എന്ന്. ഏവഞ്ചാതികസ്യ കാരണസ്വരൂപ നിരൂപണ പരസ്യ വാക്യജാതസ്യ പ്രതിവേദാന്തം അവിഗീതാർത്ഥത്വ പറയുന്നു. നിങ്ങൾ നേരത്തെ എന്താ ദോഷങ്ങൾ പറഞ്ഞു? ഇവിടെ പല കാര്യങ്ങൾ പറയുന്നു. പറയുന്നു ശ്രുതി അവിഗീതാർത്ഥമാണ്, ശ്രുതി പരസ്പര വിരുദ്ധമായി ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ട്? ഏവഞ്ചാതികസ്യ കർണസ്വരൂപ നിരൂപണ പരസ്യ, ഇവിടെ എടുത്തു കാണിച്ചതെല്ലാം എന്താണ് സൃഷ്ടിയുടെ കാരണം എന്നുള്ളതിന്റെ പ്രമാണങ്ങളാണ്. കർണസ്വരൂപ നിരൂപണപരമാണ് ഈ വാക്യങ്ങൾ. വാക്യജാതസ്യ പ്രതിവേദാന്തം ഓരോ ഉപനിഷത്തുകളിലും അവിഗീതാർത്ഥത്വ വിരോധാർത്ഥമില്ല, എല്ലാം ഒരു തത്വത്തെ കുറിച്ച് തന്നെ പറയുന്നു. എന്നുവെച്ചാൽ കാര്യവിഷയേണ വിധാനേന കാരണമൊക്കെ ബ്രഹ്മ സർവവേദാന്തേഷു അവിഗീതം അധിഗമ്യമാനം അവിവക്ഷിതം ഭവിതം അർഹതീതി ശക്യതേ വക്തം. ശരി, സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ പലതും പറയുന്നുണ്ട്. എന്തുകൊണ്ട് സൃഷ്ടിയിൽ തനിക്ക് പല സങ്കല്പങ്ങളുണ്ട്? തന്റെ സങ്കല്പമായി, തന്റെ സങ്കല്പമാണ് സൃഷ്ടി. പക്ഷേ തങ്ങൾ ഈ സങ്കല്പം നാനാരൂപത്തിലിരിക്കുന്നു, ഏകരൂപത്തിലല്ല. അത് കാര്യത്തിൽ വരുന്ന വികാരങ്ങളാണ്. കാര്യത്തെ കാര്യമായി കാണുമ്പോൾ വരുന്ന വികാരങ്ങളാണ്. കാര്യത്തെ കാരണമായി കണ്ടാലോ ഇവിടെ വിരോധമില്ല. മൃത്തിനെ പാത്രങ്ങളായി കണ്ടുകഴിഞ്ഞാൽ അവിടെ വിരോധമുണ്ട്, ഒന്ന് വലുത് ഒന്ന് ചെറുത്. പാത്രങ്ങളെ മൃത്തായി കണ്ടുകഴിഞ്ഞാലും അവിടെ വിരോധമില്ല, ഏകം മാത്രം. അതുപോലെ ഇവിടെ ഒരുവൻ എങ്ങനെ കാണുന്നു എന്നുള്ളതിനാണ് പ്രധാനം. അതുകൊണ്ട് പറയുന്നു കാര്യവിഷയന വികാനേന, കാര്യത്തെ സംബന്ധിച്ച് വിരുദ്ധമായി പലതും പറയാനുണ്ട്. പക്ഷേ കാരണമൊക്കെ ബ്രഹ്മ ഏവഞ്ചാതികസ്യ കർണസ്വരൂപ നിരൂപണ പരസ്യ വാക്യജാതസ്യ പ്രതിവേദാന്തം അവിഗീതാർത്ഥത്വ. കർണസ്വരൂപത്തെ നിരൂപണം ചെയ്യുന്ന വാക്യജാതം ഒരിടത്തും തന്നെ വേദാന്തത്തിൽ വിരുദ്ധാർത്ഥത്തെ പറയുന്നില്ല. കാര്യവിഷയന്തു വികാനം ദൃശ്യത്തെ, പ്രപഞ്ചത്തെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമാണ് ഇങ്ങനെ നാനാ കാര്യം പറയുന്നത്. എന്താണ് തന്റെ അനുഭവമാണ്, താൻ ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ അറിയുന്നു, എന്നെയും നിന്നെയും വേറെ വേറെ അറിയുന്നു. അവിടെ വിരോധമുണ്ട്. കാര്യത്തെ കുറിച്ച് പറയുന്നിടത്ത് കൊച്ചി ആകാശാധിക സൃഷ്ടി, ചിലടത്ത് പറയുന്നു ആകാശ സൃഷ്ടി, ആകാശത്ത് തുടങ്ങിയ സൃഷ്ടി, കൊച്ചി തേജ ആധിക തേജസ് തുടങ്ങിയ സൃഷ്ടി, ജാതികൾ. അത് പരമാർത്ഥമല്ല എന്നുവെച്ചാൽ കാര്യവിഷയണ വിധാനേന കാരണമൊക്കെ ബ്രഹ്മം സർവവേദാന്തേഷു അവിഗീതം അധിഗമ്യമാനം അവിവക്ഷിതം ഭവിതും അർഹതീതി ശക്തി ദൈവം പറയുന്നു. കാര്യത്തിൽ ഇങ്ങനെയുള്ള ഈ വ്യത്യാസങ്ങൾ കാണുന്നതുകൊണ്ട് കാരണത്തിലെ ആ ഏകത്വത്തെ അദ്വിതീയത്വത്തെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇതിങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് കാരണവും ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് പറയരുത്. അത് ഏത് പറയുന്ന പോലെ പറയുന്നുയോ, ഞാൻ ബ്രഹ്മമാണ്, അങ്ങനെ ഉപനിഷത്ത് പറയുന്നു. ശരി, സമ്മതിക്കാം, ഞാൻ ബ്രഹ്മമാണ്. പക്ഷെ ഞാനിപ്പോ അജ്ഞനായിരിക്കുന്നു, ഞാൻ അജ്ഞാനിയാണ്. ശരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബ്രഹ്മം അജ്ഞാനിയാണ്. എന്നെയാണല്ലോ അവിടെ ബ്രഹ്മം എന്ന് പറഞ്ഞു. ഞാൻ അജ്ഞാനിയാണെന്നുള്ളത് ഞാൻ സ്വയം മനസ്സിലാക്കുന്നതാണ്. ഞാൻ പറയുന്നു അജ്ഞോഹം, എന്റെ അനുഭവം. ബ്രഹ്മജ്ഞാനിയല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാര്യത്തിൽ ഇതുണ്ട്, ഈ നാനാത്വ ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കാര്യത്തിൽ നാനാത്വ ബുദ്ധിയുണ്ട് നിങ്ങൾ പറയുന്നത് ശരി. പക്ഷെ ഇവിടെ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്ന എന്തിനാണ്? കാര്യത്തെ അല്ല, പരമാർത്ഥത്തെയാണോ? കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവിടെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതെല്ലാം ബ്രഹ്മത്തിൽ ആരോപിക്കരുത്. കാര്യത്തിലാണ് നിങ്ങൾ അജ്ഞാനത്തെ കാണുന്നത്, നാനാത്വത്തെ കാണുന്നത്, അത് കർണത്തിൽ ആരോപിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? ഈ നാനത്ത് കാണുന്ന ഈ കാര്യത്തെ കാരണമായി ഗ്രഹിക്കണം, സൃഷ്ടിയെ സൃഷ്ടാവായി ധരിക്കണം, അങ്ങനെ ബോധിക്കണം. അതാണ് അദ്വൈതം. പറയും കാര്യത്തെക്കുറിച്ച് എന്തിനിങ്ങനെ നാനാ അഭിപ്രായങ്ങൾ പറയുന്നു? ഇതിപ്പോ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധ ഭേദം അനുഭവിക്കുന്നത് ആരെങ്കിലും മനഃപൂർവ്വം അനുഭവിക്കുന്നതല്ല, അതങ്ങനെ അനുഭവപ്പെടുന്നു. എന്തിനു വേണ്ടി? പരമാർത്ഥത്തെ കണ്ടെത്താൻ വേണ്ടി. എല്ലായിടത്തും എന്ത് ചെയ്യുന്നു? പറയുന്നു, മുമ്പ് ചർച്ച ചെയ്തു, അറിവ് നിജസ്വരൂപത്തെ പരമാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണത്. അത് വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതാണ് നാനാത്വ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അറിവ് ഏകമാണെങ്കിൽ, അത് ഏകമായിരിക്കുന്ന അറിവ് ഏകമായിരുന്നാൽ പോരാ, ഏകമായ ഇരിക്കുന്ന അറിവിന് അത് ബോധിക്കണം താൻ ഏകമാണ്. അതിനാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അതുകൂടി വേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ഈ നാനാത്വ സംഭവിച്ചു പോയതുകൊണ്ട്. അജ്ഞാനം, മായ, ഇതെല്ലാം തന്റെ അറിവിന് ചിന്തയ്ക്ക് വിഷയമായി പോയി. അങ്ങനെ വിഷയമാകുമ്പോൾ അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് അദ്വൈതത്തെ വെളിപ്പെടുത്തേണ്ട. അത് അദ്വൈതത്തെ, അദ്വൈതം വെളിപ്പെടുന്ന ഒരു ബോധം, അതും തനിക്ക് കർത്തവ്യമായി വരുന്നു. അങ്ങനെ ഒരു ബോധം തനിക്ക് ആവശ്യമായി വരുന്നു. അതിനുള്ള ശ്രമം എന്നുള്ളതിനപ്പുറം ഈ ദൈവത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിശേഷിച്ച് നമ്മളെ പഠിപ്പിക്കാൻ ശ്രുതിക്ക് താല്പര്യമില്ല. ശ്രുതി അത് പറയുന്നില്ല, അത് പഠിക്കേണ്ട കാര്യവുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഈ സൃഷ്ടിയെക്കുറിച്ചെല്ലാം എന്തിനു പറയുന്നു? അത് പൊതുവെ അങ്ങനെയാണ്, ലോകത്തിലും കാണുന്ന എങ്ങനെയാണ്. നമ്മളോട് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയും, വഴി നടന്നു പോകുന്നു എങ്ങോട്ടെങ്കിലും. നമ്മൾ പോകുന്ന സ്ഥലം എന്താണെന്ന് ഈ നമ്മുടെ എതിരെ വരുന്നതാണ് അറിയേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്ക് യാതൊരു ആവശ്യമില്ല. എന്നാലും ജീവി അങ്ങോട്ട് പോകുന്നു. സാധാരണ മനുഷ്യന്റെ ഒരു ജിജ്ഞാസയാണ്, താനങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞിട്ട് അയാൾക്ക് എന്താ കാര്യം? അപ്പൊ താൻ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നവനടുത്ത്, ആദ്യം ചോദിക്കുന്നവനടുത്ത് പറയും അതുവരെ ഒന്ന് പോകുന്നു എന്ന് പറയും. അടുത്ത് വരുന്നു വീണ്ടും ചോദിച്ചാൽ ഒരേ കാര്യം തന്നെ പറയണമെന്നില്ല, കാരണം തനിക്കെന്തായാലും പറയാൻ താല്പര്യമില്ല. ഒരുത്തനോട് പറയും മാർക്കറ്റിൽ പോകുന്നു, ഒരുത്തനോട് പറയുന്നു വേറൊരാളെ കാണാൻ പോകുന്നു, വേറൊരുത്തനോട് പറയുന്നു ആ ജംഗ്ഷൻ വരെ പോകുന്നു, പല അഭിപ്രായവും പറയും. എന്തുകൊണ്ട്? തനിക്ക് പറയാൻ താല്പര്യമില്ല. എന്തുകൊണ്ട്? അത് അയാൾ അറിയേണ്ട ആവശ്യമില്ല. ദാനങ്ങൾ എങ്ങോട്ട് പോകുന്നു അയാൾ എന്തിനാ അറിയുന്നു? ഇതുപോലെയാണ് ശ്രുതിയും. ശ്രുതിയോട് ചോദിക്കുന്ന സൃഷ്ടിയെക്കുറിച്ച് ശ്രുതിക്കുന്ന സൃഷ്ടിയെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല. അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് വേണ്ട. താല്പര്യമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പലതും പറയും. അതാണ് ഇവിടെ പറയുന്നത്. പറയാൻ താല്പര്യമില്ല, എന്തിനാ ചോദിക്കാൻ പോകുന്നു? തനിക്കറിയേണ്ട കാര്യമില്ല. അത് മറ്റുള്ളവന്റെ കാര്യം എന്തിനാ അറിയാൻ നടക്കുന്നു? അയാൾ എവിടെ പോകുന്നു, മറ്റേ ആളങ്ങോട്ട് പോകുന്നു, അത് അന്യം അറിയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്ത കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി അതുപോലെ ആയിരിക്കും. അതിൽ കൂടുതലൊന്നും ശ്രുതി പറയുന്നില്ലെന്നാണ്. ഇന്നോടം പോലാണ് തുടങ്ങിയത്. ബഹുസ്യം പ്രജായേയ ഇതി ചാത്മവിഷയേണ ബഹുഭവന അനുശംസനേന സർജ്യമാനാനാം വികാരാണ സൃഷ്ടുരഭേദോ ഭാഷത യഥാ ഇദം സർവം അസൃജത യദിദം കിഞ്ച ഇതി സമസ്ത ജഗസൃഷ്ടി നിർദ്ദേശേന പ്രാക് സൃഷ്ടേരദ്വിതീയം സൃഷ്ടാരമാജഷ്ട തദത്ര എല്ലക്ഷണം എത്ത് ലക്ഷണം ജനാഞ്ജുസ്വന്തേ തോർലി പരത്തിന്റെ സവർണം വന്നു ബ്രഹ്മ കാരണത്വേന വിജ്ഞാതം തൽലക്ഷണം അതവിടെ തന്നെ ജലാഞ്ജുസേന്ദ്രിയവ അന്യത്രാപി രണ്ടിടത്തുനിന്നു ഏവ അന്യത്ര അന്യത്രാപി വിജ്ഞായതേ സത് ഏവ ജലാഞ്ജുസേ. ഇത് സത് ഏവ എന്ന് പറയുന്ന നമ്മളെവിടെയാ പഠിച്ചത്? മുമ്പെവിടെയാ പഠിച്ചത്? സദ് ഏവ എന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? മുമ്പ് കേട്ടിട്ടില്ല. ചാന്തോക്യത്തില് ചാന്തോക്യ സദ് ഏവ എന്ന് മുമ്പ് എവിടെ കേട്ടത്? ചാന്തോക്യത്തിൽ താഴെ എഴുതിയിട്ടില്ലേ, സദൈവ സൗമ്യ ഇതമഗ്ര ആസി ഏകമേവ അദ്ധരി, അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ സത് ഏവ? പക്ഷെ അന്ന് കേട്ടത് ഇന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അന്ന് സദ്ദേവ എന്നേ പറഞ്ഞുള്ളൂ, ജലാം ജശോ അന്തേ എന്ന് പറഞ്ഞില്ല. ആ വ്യത്യാസം പറയാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടന്ന് പറഞ്ഞില്ല? ന അവയ്യാകർണായ ദ്രബ്രൂയാത്. വ്യാകരണം പഠിക്കാത്തവന്റെ അടുത്ത് അതൊന്നും പറയാൻ പാടില്ല എന്നാണ്. വ്യാകരണം പഠിക്കുന്നവന്റെ അടുത്തേ അത് പറയാൻ പാടുള്ളൂ. വ്യാകരണം പറയാൻ പഠിച്ചിട്ടില്ലാത്തവനോട് നിരുക്തം പറയാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ടാണ് അന്ന് പറയാതെ പഠിക്കുന്നവൻ്റെ അടുത്തേ പറയാൻ പാടുള്ളൂ. അല്ലാത്തവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദോഷമുണ്ട്. ഒന്ന്, അതായത് ഇത്തരം കാര്യങ്ങൾ അത് പഠിക്കുന്നവനോടോ പഠിച്ചവനോടേ പറഞ്ഞിട്ടേ പ്രയോജനമുള്ളൂ. അല്ലാത്തവനോട് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞ എന്താന്ന് ചോദിക്കും. അന്ന് ഇങ്ങനെ പറയണം ജലാം ജസോ അന്തേന്ന് പറഞ്ഞാൽ ചോദിക്കും, ഈ അവസാനം പറഞ്ഞ എന്താണെന്ന് ചോദിക്കും. പക്ഷെ മനസ്സിലാകത്തില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കൂ, ഇയാൾ ഇവിടെ പോയി എന്തൊക്കെ പഠിച്ചിട്ട് വന്ന് നമ്മുടെ തലയിൽ അടിച്ച് കയറ്റാൻ ശ്രമിക്കുകയാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നും പറയും. അപ്പോൾ ഇത് നമ്മളിത് പറയുന്നുണ്ടെങ്കിലും ഇത് പഠിക്കുന്നവരുടെ ഇതൊക്കെ പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അല്ലാത്തവർക്ക് ഇത് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അല്ലാത്തവരടുത്ത് പറയുമ്പോൾ ഇത് എഴുതിയിരിക്കുന്ന തന്നെ പറയണമെന്ന് നിർബന്ധവുമില്ല. അവനവൻ്റെ മനസ്സിൽ തോന്നുന്ന പറയാം. പഠിക്കാത്തവർ പറയുമ്പോൾ പൊതുവെ അതാ സംഭവിക്കുന്നു. അവർക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളെ പറയും, കേൾക്കാൻ അസുഖമുള്ള കാര്യങ്ങളായിരിക്കും. അതും ഇതുമായിട്ടൊരു ബന്ധവും വരത്തില്ല. കോമഡി ഷോ നമ്മൾ കൈയടിച്ചിട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. രണ്ടും തമ്മിലെ വ്യത്യാസം അതാണ്. ഇത് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ഇതറിഞ്ഞ് തന്നെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. പക്ഷെ പറയണമെന്നില്ല. പറയുന്നെങ്കിൽ കേൾക്കുന്നവനും ഇതിനെക്കുറിച്ച് ബോധമുണ്ടെങ്കിലേ പറയാവൂ. ഇല്ലെങ്കിൽ ഒന്നും മിണ്ടരുത്, തടി രക്ഷിച്ചു പോകണം. സദേവ സൗമ്യ ഇതം അഗ്ര ഇതം സൗമ്യ ഇതം. ഇതം അഗ്രേ ആസീത് ഏകമേവ അദ്വിതീയം തത് ഐക്ഷത. തത് ഐക്ഷത എന്നുള്ളിടത്ത് എനിക്ക് അറിയാം. വൃദ്ധിരജിന്ന് പറയുന്ന എനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിച്ചത്. തത് ഐക്ഷത അങ്ങനെ തോന്നുന്നു. ഇവിടെ വൃദ്ധിയൊന്നും ഒന്നുമില്ല. തത് ഐക്ഷത ജലാഞ്ചസ് എന്തെയും ജലാഞ്ചസ് അന്തേ വന്നു എന്ന് പറയാൻ ആ ശബ്ദം തന്നെ ദകാരാന്തമാണ്. അപ്പൊ പറഞ്ഞില്ലെങ്കിലും ദോഷമൊന്നുമില്ല. പക്ഷെ വന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്നുകൊണ്ട് ജലേ വൃഷ്ടി സ്ഥലേ വൃഷ്ടി. ഒരു ശബ്ദത്തിന്റെ രൂപം അതാണെങ്കിലും ആ സൂത്രം പ്രവർത്തിക്കും. പ്രവർത്തിച്ചില്ലെങ്കിലും ദോഷമില്ല. ബഹുസ്യാം പ്രജാസ്യാം പ്രജായേയ പ്രജായേയ ഇതി തത്തേജോ കരിച്ച തത് തേജ എന്നോട് കരിച്ച അടുത്ത് തത്തേജോ അസർജത. ഇവിടെ എന്തുകൊണ്ട് കശിച വന്നില്ല? വരത്തില്ല. ഇവിടെ എന്തുകൊണ്ട് അതൊരപ്ലതേ വന്നില്ല? ഇല്ല, ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഏതാ വന്നത്? പിന്നെന്താ വന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരവ് തന്നെ. വ്യാകരണത്തിലൊരു ചോദ്യം ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ. എന്തുകൊണ്ട് വന്നെന്ന് ചോദിച്ചാലും എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാലും ഇത് ഒരു ടെക്നിക്കാണോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേണം പഠിക്കാത്തവരല്ല, ഈ സംസ്കൃതമൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് വ്യാഖ്യാനിക്കുന്നവരാണ്. വ്യാകരണം പഠിച്ചവർ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളവരടുത്ത് ഇതുപോലെ ഒരു മൂന്ന് ചോദ്യം ചോദിച്ചാൽ മതി. പുസ്തകം മടക്കി വെച്ചിട്ട് സ്ഥലം വരും. സാധാരണഗതി, കാരണം ഇത് നമ്മൾ പരിശീലിച്ചില്ലെങ്കിൽ ഇത് ഓർമ്മയിൽ നിൽക്കത്തില്ല, പറയാനും പറ്റത്തില്ല. എന്തുകൊണ്ട് വേറൊന്നും വന്നില്ല ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ വരണമെങ്കിൽ അത് അഭ്യാസമുള്ളവർക്കേ പറ്റും. പിന്നെ ഇത് പഠിപ്പിക്കുകയും വേണം, ഇതറിയും വേണമെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഒത്തുള്ള ആൾക്കാർ കിട്ടാൻ പ്രയാസമാണ്. പഠിപ്പിക്കുന്ന ഒരുപാട് പേരെ കിട്ടും, പക്ഷെ ഇത് അറിയുന്നവർ വളരെ കുറച്ചായിരിക്കും. അങ്ങനെ അറിയുന്നവരുടെ അടുത്ത് തന്നെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകം മടക്കി വയ്ക്കും, ഇതിവിടെ ഇത് ചെലവാകത്തില്ല എന്ന് വിചാരിച്ചു. ഈ മാർക്കറ്റിൽ ഇത് വിൽക്കത്തില്ല എന്ന് കരുതി. അതുകൊണ്ട് ആരെങ്കിലും ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിദ്യ പ്രയോഗിച്ചാൽ തത്തേജോസ്ലി ഇവിടെ എന്തുകൊണ്ട് അതോരോരപ്പുറത്ത് അത് അപ്പുറത്തേ വന്നില്ല എന്ന് ചോദിച്ചാൽ പ്രശ്നം തീർന്ന് അന്നുകൂടെ ക്ലാസ് അവസാനിച്ചു. ഞാൻ പറയുന്ന ഇങ്ങനെ ചില വിദ്യകളൊക്കെ ഞങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. തത്തേജോസ്ലി തഥാ ആത്മാവാ ഇദം ഏക ഏവ അഗ്രേ ആസീത് ഏരിൽപ്പെടുന്നു തകാരം പരത്തിലിരിക്കുന്ന അനുനാസികം പൂർവത്തിൽ അനുനാസികം വന്നു ആസീത് അന്യത് അന്യത് കിഞ്ചന മിഷത് സ ഈക്ഷത അവിടെ ഹല്ല് പരത്തിലില്ലാത്തോണ്ട് ഏത് പ്രവർത്തിച്ചില്ല. അതാണോ ഹല്ല് പരത്തിലില്ലാത്തോണ്ട് പ്രവർത്തിക്കാത്ത സൂത്രം? ഹല്ല് പരത്തിലുണ്ടെങ്കിൽ ഏത് സൂത്രം പ്രവർത്തിച്ചില്ല? വ്യാകരണം നേർബുദ്ധിയുള്ളവന് പറ്റത്തില്ല, ഇത്തിരി വളഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിലേ പറ്റും. പാണിനിയുടെ അത്രയും വേണ്ട, എന്നാലും കുറച്ചെങ്കിലും വേണം. ഏതത്തതോ ഹൂസുലോകോ കോരണിഞ്ഞ് സമാസകാലി ഹല്ലിരുന്ന എന്തോ ഒരു ആസൂത്രം പ്രവർത്തിക്കും. ഇവിടെ അതില്ലാത്തതുകൊണ്ട് പ്രവർത്തിച്ചില്ല. സ ഈക്ഷത ലോകാന്നു ലോകാണു ലോകാണു അവിടെ എന്ത് വന്നു? ലോകാന്നകാരം പരത്തിലിരിക്കുന്ന നു, അപ്പൊ ഏത് വന്നു? ഒന്നും വന്നില്ലയോ അതോ ഓരോ അനുവാസിയോ വന്നോ? വന്നു. വന്നില്ലെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, പക്ഷെ വന്നു. എന്തുകൊണ്ട് വന്നാലും വന്നില്ലെങ്കിലും രൂപത്തിന് വ്യത്യാസം വരുന്നില്ല. ലോകാണു നഗാര എരിൽപ്പെടുന്നതാണ്, പരത്തിലിരിക്കുന്നതാണ്, വന്നാലും രൂപവും ഇങ്ങനെ തന്നെ. സൃജയ് സൃജയ് ഇതി എന്ന് പറയുന്നിടത്ത് എന്താ സന്ധി വരാത്ത? സൃജയ് ഇതി എന്നിടത്ത് സന്ധി വന്നില്ല. എന്തുകൊണ്ട്? സൃജയിതി എന്നോട് തകസവനെ ദീർഘം വന്നു. എന്തുകൊണ്ട് വന്നില്ല? അവസാനത്തിൽ സന്ധി വരാൻ പാടില്ല എന്നുണ്ടല്ലോ. സംഹിതയില്ല പറഞ്ഞില്ലേ, വ്യാകരണത്തിൽ ഒരു ഉത്തരമേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞാ ശരിയല്ല, അവിടെ സംഹിതയില്ല, അവിടെ സ്പഷ്ടമല്ലേ. സൃജയി പിന്നീടാണ് ഇതി എന്ന് പറഞ്ഞ്, സംഹിതയില്ല, സന്ധി ഒന്നില്ല. സന്ധി വന്നെങ്കി എങ്ങനെയിരുന്നേ? സൃജയിതി എന്ന് വരുമോ? സൃജ ദീർഘം വരും, ആയി വരുമ്പോ ആയി വരും. അങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചിന്തിക്കണം, എന്നാലേ അത് ശരിയാവും. ശാന്തി ശാന്തി ശാന്തി.